ഏവം ശ്വിതാവർണേ. സൂത്രത്തിൽ ദ്വിതാദി എന്ന് പറഞ്ഞു. അടുത്ത് വരുന്ന ദ്വിതാദികളാണ്. അതിന് ആദ്യത്തത് പറഞ്ഞു ദ്വിത്വം. അടുത്ത് വരുന്ന ശ്വിത്. ദ്വിതാദി വരുമ്പോൾ അതിലുള്ള വിശേഷ സൂത്രങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഏതൊക്കെയാണ്? അവിടെ ദ്വിതാദി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉഷാദി ദ്വിതാദി രണ്ട് പരസ്യദേശവും ചെളിക്ക് അങ്ങ് വരും. ദ്വിദ്ഭ്യോ ലുങ്ങി പരസ്യവരും. അതാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം സാമാന്യ സൂത്രങ്ങൾ. ശീത്ത്, ലട്ടല്, ശപ്പ്, ശീതത്തേ. ഇവിടെ പോകുന്നതിന് സുഗുണം വരുമോ? ലഘുണ്ടാ? സമയവും ഇല്ലേ? ശീതത്തേ ഏത്തും വരുന്ന എങ്ങനെ? ഗുണമാണോ? പേര്, പിന്നെ പിന്നെ എന്ത് വരുന്നു? അതോ ഗുണേ ശീതേ ശീതാവഹേ. ഇവിടെ ധാതു ശിത്ത, ആകാരം ഇത്താണ്. സൂത്രം ശേഷിക്കുന്ന എന്താണ്? ആകാരമൊക്കെ ഇത്താക്കുന്നതിന് ഉള്ള പ്രയോജനം ഇനി നമ്മൾ പഠിക്കും. ശിത് ലെട്ടില് എന്തുവരുന്നു? എന്താണ് അങ്ങനെ? അതുവരും. ദിത്വം വരുന്നു, ഫലാദി ശേഷ വരുന്നു. ശേഷിക്കുന്ന എന്തായിരുന്നു? പരത്തിൽ എന്ത് വരുന്നു? സൂത്രം അവിടെ ഗുണം വരുന്നില്ല. എന്തുകൊണ്ടാണ്? അസംയോഗാദ് ലട്ട് കിത്. ഇവിടെ ശുദ്ധിൽ സമയവും ഇല്ലേ? ഇല്ലേ? ഇവിടെ സമയവും എന്ന് പറയുന്നത് പൂർവത്തിലല്ല. ശിശ്വിതേ എന്നവിടുത്തെ സൂത്രം നിന്നു ശിശ്വിതേ ശിശിതാതേ ശിശുതിരി. ഇത് തകാരാന്തത്തിൽ ഏതൊക്കെയാണ് അനുട്ടുതാതുകൾ? ഇല്ല. തവർഗത്തിൽ ഏതൊക്കെയാണ് അനുട്ടുതാതുകൾ? ദാന്തത്തിൽ ഏതൊക്കെ? ഒരാളേ ഉള്ളു. ചിലർക്കും അറിയത്തില്ല. പിന്നെ കുറുദ് തകാരാന്തത്തിൽ ഏതൊക്കെയാണ്? ഏകാദശം. അതിനും വേറെ ആളില്ല. അപ്പൊ ഇത് സേട്ടാണ്. അപ്പൊ എന്തുവരുന്നു? ശിഷിത് ഇഷേ ശിഷിത ആധേ ശിഷി ബാക്കി ശിഷി ഇവിടെ ഠത്വം വരുമോ? എന്തുകൊണ്ട് ശിശുദ് ദ്വേ ഈ ഉണ്ടല്ലോ അവിടെ ശിശുദ്ധി ഇട്ടാണ്. പിന്നെ ശിശുദേ ശിശുദി അയ്യേ ശിശുദി. അടുത്തത് ലുട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? ശേതി അവിടെ സൂത്രം വരുന്നു. പിന്നെ സേദിത സൂത്രം സേദി സൂത്രം ഹേതി സേദിത ഹേ സേദിത സ്വഹേ സേദിത സ്വ. ലോട്ടിൽ വരുമ്പോ അടുത്ത് വന്നു ആനന്ദമ്പ് പിതാത്മനോദന ടേരെ ണോ അശ്വേതിയാണോ? എന്തുകൊണ്ട് ഗുണം? അശ്വേത അശ്വേത വഹി അശ്വേത. അടുത്ത് ശ്വേത സൂത്രം ഏതാ അവിടെ വന്നത്? വിധിലിങ്ങില് നിങ്ങൾ സിയൂട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ലിംഗസ്ഥലോപാനന്ദസ്യ പിന്നെ ശ്വേത. അത് മാത്രം വന്നാ വരുന്നു. എന്നൊരു ശേത വഹി എന്നൊരു ശേതേവഹി സംഭവിക്കും. ശേതേവഹി ആശ്രലിംഗിൽ വരുമ്പം സീട്ട് സുട്ട് അപ്പൊ എന്തോരും ഗുണം വരുമോ? കിത്താകത്തില്ലേ ഗുണം വരുമോ? കിത്തല്ലേ ശിക്ഷിക്കത്താവത്തില്ലേ? എന്ത്? ആ അത് യാസുട്ടിനാണ്, സിയൂട്ടിന് കിത്തില്ല. അപ്പൊ എന്തായിരുന്നു? തത്വം വരത്തില്ലേ? വരൂ. ണ്ണന്തമല്ല സിയൂട്ട് സുട്ട് താ സിയൂട്ടിനാണ് എന്ത് വരുന്നത്? ഇട്ട് വരുന്നു. അപ്പൊ ഏത് ശിഷ്ട ഏത് ഷീയ ഏതല്ലോ എന്താ ധാതു ഏതാണ്? സേതു ഷീയ സേതു ഷീവഹി ഇവിടെ സിദ്ധു ധാതുവാണ്. ഇത് ദ്വിധാതിപ്പെട്ടുകൊണ്ട് ഏത് സൂത്രം വരും? ഏത് വരുന്നു? ദുദ്ഭ്യോ ലുങ്ങി പ്രകാരം എന്ത് വരും? പരസ്മിതമായിട്ട് ഏത് വരും? പരസ്മിതമായിട്ട് ഏത് വരും? ലുങ്ങിലെന്ത് വരും? തീ വരും. ബേസൂത്രം വരുന്നു ുഷാദിദ്വിദാദിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ്വിദ് എന്ത് സംഭവിക്കും? അശ്വിതത് സിത്താണ് തത്ത അശ്വിതത് അശ്വിത് ആ എവിടുന്ന് എവിടുന്ന് വന്നു? അശ്വേതിത്വം എന്തുകൊണ്ട് വന്നില്ല? ചങ്ങാണ് വരുന്നത്, അങ്ങ് ഗിത്തായോണ്ട് ഗിതിച്ച ഗുണം നിഷേധിച്ചു. അപ്പൊ അശ്വിത അശ്വിത ആദാം അശ്വിത അവിടെ അത്ത് വരത്തില്ലേ? അശ്വിതാന്ന് വരത്തില്ലേ? അത്തെന്തുകൊണ്ട് വന്നില്ല? അത് ആത്മനെ വിദേശിയെ വരത്തുള്ളൂ. ജുസ് എന്തുകൊണ്ട് വരുന്നില്ല? പരസ്യത്തിൽ ജുസ് വരുമല്ലോ. സ്വിച്ച് വേണം, സ്വിച്ച് അഭ്യസ്ത ജ്യൂസ് സ്വിച്ചില്ല. അങ്ങ് എന്ത് വരുന്നു? അദ്വിത അല്ല അശ്വിത അശ്വിതത്ത അശ്വിതൻ ഇതസ്തികാലോപം ജോന്ത സമയാന്തലോപം അശ്വിതൻ അശ്വിത അശ്വിത അശ്വിതം അശ്വിതാവ അശ്വിതം അശ്വിതം എന്നവിടുത്തെ സൂത്രം ഒന്ന് അശ്വിതം അത് അമിപൂർവം അശ്വിതാവ അശ്വിതം. ഇനി എന്താണ് ദുദ്ധ്യോലിംഗി വാ പരസ്യവേദം? പരസ്യവേദം അല്ലാത്ത വർഷത്തിൽ ആത്മീയവേദം വരുന്ന വർഷത്തിൽ എന്ത് വരുന്നു? അശ്വിത് പരത്തിൽ എന്താ വരുമ്പോ സൂത്രം വരുന്നു? ചെളിലുങ്ങി ചെളിയസിച്ച് ആർദാസിന് ശേഷം ആർദാസിട്ട് വരാതെ അശ്വിത്ത് ഇട്ട് സിച്ച് താന്നിരിക്കുന്നിടത്ത് ഇനി ഒരു സൂത്രം കൂടെ വരുന്ന ഏതാണ്? അശ്വിത്ത് സിച്ച് എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ഇട്ട് വന്നു കഴിഞ്ഞു ഒരു ഈട്ട് ഒരു അപ്രത്തമുണ്ടോ? അശ്വതിഷ് ഗുണം വരുന്നു പുകന്ത അശ്വേതിഷ്ഠ സകാരത്തിന് ഷത്വഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ അശ്വേതിഷ്ഠ അശ്വേതിഷാതാം അശ്വേതിഷതയെ സൂത്രം വന്നു ആത്മനിവിദേശനത അശ്വേതിഷ്ഠ അശ്വേതിഷാതാം അശ്വതി ഷത്വം വരുമോ? എന്തുകൊണ്ട് വരില്ല? എങ്ങനെ അല്ലേ വരു വരത്തില്ലേ? എന്തുകൊണ്ടല്ല? അശ്വേതി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇണന്തമല്ല? സ്വിച്ചിന് അപ്പൊ അതുകൊണ്ട് എന്തൊരു ഇണന്തമാണ്, ഇണന്തമായതുകൊണ്ട് ഠത്തും വരും. ഐതിഷ്ട ഐതിഷാദാം ഐതിഷത ഐതിഷ്ട ഐതിഷാദാം അതല്ലേ ആദ്യം പഠിച്ചത്? അത് മറന്നുപോയാ അങ്ങനെ? ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ, പണിയെല്ലാം കഴിഞ്ഞാലും പിന്നെ സമയം ഉണ്ടായിരുന്നല്ലോ. നമുക്ക് നോക്കാൻ, പണിയെല്ലാം കഴിഞ്ഞാലും സമയമുണ്ടായിരുന്നു. വ്യാഴം വെള്ളിയാഴ്ച കൊണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞു, ശനി ഞായർ തിങ്കൾ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു. അശ്വേ ധ്വം സൂത്രം ഷിധ്വന്നുടാം ധ്വങ്കാ അശ്വേതിഷി അശ്വേതിഷ്വഹി യോജിഷ്മഹി. അടുത്തത് സിമ്പിളാണ്, അശ്വേതിഷ്യത അശ്വേതിഷ്യതാം അശ്വേതിഷ്യന്ത അശ്വേതിഷ്യദ അശ്വേതിഷ്യതാം അശ്വേതിഷ്യദ്ധ അശ്വേതിഷ്യ അശ്വേതിഷ്യവഹി അശ്വേതിഷ്യമതി. എന്നീ രൂപങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. 22 ധാതുക്കളാണ് ഇവിടെ വരുന്നത്. അതില് നിറം മാറുക, മാറുക നിറം മാറുന്നതിനാണ് എന്ന് പറയുന്നത്, വർണ്ണയെന്ന് പറയുന്നു. ശേതത്തെ നിറം മാറുന്നു എന്നർത്ഥം, ശേതവർണ്ണമാകുന്നു. ശേതവർണം പൊതുവെ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. ശേതം വർണ്ണമാണ്. ശേതശബ്ദം ഉണ്ടല്ലോ, ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ശേതോ ധാവതി ശേത അല്ല, ഈ ധാതു നിന്നാണ് ഉണ്ടാകുന്നത്. നിമിത സ്നേഹനെ, അതിലും ഞകാരയിത്താവുന്ന സൂത്രം ആകാരയിത്താവുന്നു. വിശേഷിക്കുന്ന എന്താണ്? മിദ് മിദ് വന്നു കഴിഞ്ഞാൽ ബാക്കി ഇതുപോലെ തന്നെ. മേധത്തെ മേധേതെ മേദന്തെ മേധസെ മേധേതെ മേധേ മേധാവഹി മേധാം. എട്ടിൽ വരുമ്പം മിമിതേ ഗുണം വരുന്നില്ല. എന്തുകൊണ്ടാണ്? സൂത്രം തെങ്ങേറ്റിച്ച മിമിതേ മിമിതാതെ മിമിതിരെ മിമി ദിശേ മിമിതാതെ മിമിതിദ്വേ മിമിതേ മിമിതാവഹയാണ് മിമിതിവഹേ മിമിതി മഹി. അത് മധ്യവർഷ ബോധനത്തിൽ എല്ലാവർക്കും സംശയം വരുന്നതാണ്. ഇവിടെ ഇണ്ണന്തമായ അംഗമല്ല, ഇട്ട് വന്നാലും ഏതിനെ വരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ അനഷിദ്ധുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നില്ല. ദകാരാന്തത്തിൽ അനുഷ്ടാതുക്കൾ ഏതൊക്കെയാണ്? അധിക്ഷത് കിതിച്ചത് തുതുന്നു സ്കന്ധകഥ. അതിനകത്ത് വരുന്നുണ്ടാ മിത് ഉണ്ടാ? വരുന്നില്ല. പഠിച്ചവർക്കേ പറയാൻ പറ്റും, ബാക്കിയുള്ളവർ ആരെങ്കിലും പറയട്ടെന്ന് വിചാരിച്ചിരിക്കും, കേട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കും. പഠിക്കാത്തവർ ഒന്ന് രണ്ടു പേരെ പഠിച്ചിട്ടുള്ളൂ. പഠിച്ചിരിക്കുന്നത് നല്ലതാ. ലുട്ടിൽ കഴിഞ്ഞു, അടുത്ത ലുട്ട് മേധിത ഞാൻ പറയാതിരുന്ന എന്താ നിന്നു പോകുന്നത്? ഞാൻ പറയുമ്പോ എല്ലാരും കൂടെ പറയും, ഞാൻ നിർത്തി കഴിഞ്ഞാ പിന്നെന്താ മുമ്പോട്ട് പോകാത്ത? ഒരാള് സംശയിച്ച് അറച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയും ശരിയാണോ തെറ്റാണോ സംശയം. ഒരാളെന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ എല്ലാരും കൂട്ടത്തിൽ പറയും. പറയുന്നവർക്ക് ഉറപ്പ് വേണം. രട്ടിലത് ചിലര് പുസ്തകം മടി വെച്ചിട്ട് നോക്കി പറയുന്നുണ്ട്, അരക്കണ്ണുണ്ട്, അത് വേണ്ട, ആ പരിപാടി വേണ്ട. അല്ലാതെ ഒന്നീ കണ്ണടച്ചിരുന്നുകൊണ്ട് പറയണം, അല്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണം എന്നാ സമ്മതിക്കാം. ലോട്ടല് മേധതാം ലങ് അമേധത ഇതിലിങ് മേതേത തുടങ്ങുമ്പോൾ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ്, അവസാനം വരുമ്പോൾ ഒന്ന് രണ്ടു പേരെ കാണുന്നുണ്ട്. ആശ്രലിംഗ് മേധ ശേഷി ഇത് എല്ലായിടത്തും ഒരുപോലെയാ. ലിംഗിന് വരുമ്പോ രണ്ടു രൂപം വരും. എന്തുകൊണ്ട്? ഇത് ദ്വിതാദിയാണ്. ദുദ്ഭ്യോലിംഗി പരസ്മിതം പുഷാദി ദ്വിതാദി ലളിത പരസ്മിതേഷു ശ്രീക്ക് അങ്ങ് വരുന്നു. അങ്ങ് വന്നു കഴിഞ്ഞാൽ ഗുണം വരില്ല, അത് ശ്രദ്ധിക്കണം. അമിതേ എന്ന് വരത്തില്ലേ? ഇവിടെ തസ്സമിമാം താന്തം താമഹ വരുന്നു. അതുകൊണ്ട് ആദവങ്കിതാന്നും ആദവങ്കിതയുടെ വൃത്തി എന്താ പറഞ്ഞത്? അപ്പൊ ഇവിടെ വരേണ്ട തന്നെ ആ ഇവിടെ ആയില്ല. തസ്തമിപം താം തം ത അമ പിന്നെ ആത്മനിബോധത്തിൽ വരുമ്പോ ആ മേ ഇത് ഇട്ട് അമേധിഷ്ഠ അമേധിഷാതാം അമേധിഷത അമേധിഷ്ഠ അമേധിഷാതാം പറയുന്നത് ഇത് ഡൊമാണോ ഡൊമാണോ എന്ന് ഞാൻ തിരിച്ചറിയില്ല എന്നുള്ള ഉദ്ദേശത്തിൽ പറയണം. പറയുന്നത് വ്യക്തമായി പറയണം. ഒന്നുകിൽ ഡൊം അല്ലെങ്കിൽ ഡൊം തീർത്തും പറയണം. അപ്പൊ അമേധി ഡൊം അമേധിഷി നിലേഷി അമേധിഷി പിന്നെ അമേധിഷിത അമേധിഷ്യത അമേധിഷിത പോയി അമേധിഷേതാം അമേധിഷ്യന്ത അമേധിഷേത അമേധിഷേത അമേധിഷേതം. അത് എളുപ്പം പറയുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഓരോ രൂപങ്ങൾ ഓർത്തു വെച്ചാൽ പറയാൻ എളുപ്പമാണ്. മേധതേ മിമിതേ മേധിത മേധിഷ്യതേ മേധതാം അമേധത മേധേത മേധിഷിഷ്ട അമിത അമേധിഷ്ട അമേധിഷേത ഇങ്ങനെ ഓർത്തിരുന്നാൽ പറയാൻ വളരെ എളുപ്പമാണ്. ഓരോന്ന് ഓർത്തിരുന്ന ബാക്കി അതുപോലെ അങ്ങ് പറഞ്ഞ സൂത്രങ്ങൾ സംശയം ഉണ്ടെങ്കിൽ സൂത്രങ്ങൾ ഓർത്താവുന്നു. ഓരോ രൂപം പരസ്യവിധമായാലും ശരി ആത്മനിയോധമായാലും ശരി ആദ്യത്തെ ഓരോ രൂപം ഓർത്ത് വയ്ക്കും. കാര്യം വളരെ എളുപ്പമായി തീരും. അടുത്ത് വരുന്നത് നിഷിത അല്ല അതെ സ്നേഹനം എന്ന് വെച്ചാൽ ഇപ്പോ മേധസ് ഒക്കെ ഇരിയുന്ന വരുന്നു. അപ്പൊ മേധസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ആ എന്ന് വെച്ചാൽ ഇത് സന്നിഗ്ധമാക്കുക എണ്ണമയം അത് തന്നെ. നിഷിദ. ഇവിടെ പൊതുവായി വരുന്ന സൂത്രം ഏതാണ്? ഏതാണ്? ധാത്വാദേ ശാസ. ധാതു എന്ന് പറയുന്നത് സിദ്ധ് ആകും, ഞകാരയുത്തായി ആകാരവും പോയി, സിദ്ധാണ്. അപ്പൊ ശ്വേതതേ ശ്വേതേതേ ശ്വേതന്തേ ലട്ടിൽ വരുമ്പോ സ്വിദ് സിദ്ധ് ഹലാതിശേഷ സ്വി സ്വിദ്ധെന്നിരിക്കുന്നിടത്ത് ഒരു സൂത്രം കൂടെ പ്രത്യേകം വരും. ഏതാണ്? അതെല്ലാം സാമാന്യ സൂത്രം. ഇവിടെ വിശേഷിച്ച് വരുന്ന ഏത്? സിസ്വിദ്ധെന്നിരിക്കുമ്പോ ആദേശപ്പെടുത്തിയോ, കാരണം ഇവിടെ ആദേശം ആണല്ലോ, അതുകൊണ്ട് അതിന് ശത്വം വന്നിട്ട് സിഷിദ്. സുഷിദേ സുഷിദാദേ സുഷിദിരേ സുഷിദിഷേ സുഷിദാദേ സുഷിദിദ്ധേ സുഷിദേ സുഷിദിവഹേ സുഷിദിവേദിത സേദിതാരോ സേദിരാദ സേദിസാദ് അടുത്ത് പറയും. അശ്വേദത വിശേഷം വരുന്നില്ലല്ലോ. അശ്വേദത അശ്വേദേതാം അശ്വേദന്ത അശ്വേദത്താഹ അശ്വേദേതാം അശ്വേദധും അശ്വേദേ അശ്വേദാവഹി ശ്വേദേത ശ്വേദേയാദാം ശ്വേദേരൻ ശ്വേദേതാഹ ശ്വേദേയാദാം ശ്വേദേധും ശ്വേദേയ ആരോ തെറ്റിച്ചു. പിന്നെ അടുത്ത് ലുങ്ങിൽ രണ്ട് രൂപം വരും. തദ്ഭ്യോ ലുങ്ങി പുഷാദിദ്ധാരിതുവ അസ്വിദത് അസ്വിദതാം അസ്വിദൻ അസ്വിദഹ അസ്വിദതം അസ്വിദത അസ്വിദം അസ്വിദം. അടുത്തത് ആലോചിക്കാനും അസ്വേദിഷ്ട അസ്വേദിഷാദാം അസ്വേദിഷത അസ്വേദിഷ്ട അസ്വേദിഷാദാം അസ്വേദി ധ്വം അസ്വേദിഷ്യ അദ്വേദിഷ അസ്വേദിഷ്മ അസ്വേദിഷ്യത സ്നേഹന മോചനയോഹ. മോചനം എന്നുള്ള ഒരർത്ഥം കൂടെയുണ്ട്. മോഹനം അങ്ങനെ ഒരർത്ഥം ഉണ്ടെന്ന് പറയുന്നു. ആയിക്കോട്ടെ, ദുഃഖിക്കുക എന്നുള്ള അർത്ഥം. നിക്ഷിത ഇവിടെയും ക്ഷിതാണ്. ക്ഷിത് ബാക്കിയെല്ലാം പോയി. ക്ഷിത് ഇവിടെ ധാത്വദേശ വരുമോ? ആദി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആദിയിലില്ല. രണ്ടാമത് ക്ഷേദതേ ലിട്ടില് ദിത്വം വന്ന് ഹലാദിശേഷം വന്ന അഭ്യാസത്തിൽ ശേഷിക്കുന്ന ഏതക്ഷരമാണ്? ചായണ കാ. അവിടെ നിന്ന് ഒരു കുഹോ ചു വന്നു, ചെറുത്തും വന്നു. ചിക്ഷിദേ ചിക്ഷിദാദേ ചിക്ഷിതിരെ ചിക്ഷിയാണ്. ക്ഷിയല്ല ക്ഷി. കേഷേബ് ചുക്ഷിഷേ ചിക്ഷി ശാധേ ചിക്ഷിദ്വേ ചിക്ഷിദേ ക്ഷിതി മഹേ ചക്ഷിതി മഹേ ക്ഷേദിത ഡകാരമാണ് കഴിഞ്ഞ അടുത്ത് രുച രുച ശേഷിക്കുന്നു അകാരയിത്തായി ലോപിച്ചു രോചത്തെ ഗുണം വന്നിട്ടെന്ന് പറഞ്ഞു രോചത്തെ ചകാരാന്തത്തിൽ രണ്ട് ധാതുക്കൾ ഏതൊക്കെയാണ് പച്ചമുച്ച് ആറെണ്ണം അതിനകത്തത് വരുന്നില്ല രുച്ച് രോചിത എന്താ ഉറപ്പിച്ച ആർക്കും പറയാൻ വയ്യാത്ത രോചിതാഹേ രോചിതാസ്വഹേ രോചിതാസ്മഹേ രോചിഷ്യത്തെ രോചിഷ്യത്തെ രോചിഷ്യന്തി രോചിഷ്യസ്യ രോചിതാം രോചയിതാം രോചന്താം രോചസ്വരോചയിതാം രോചദ്ധം രോചൈ അരോചത അരോചയിതാം അരോചത അരോചത അരോചയിതാം അരോചൈ അരോചാവഹി അരോചാമഹി രോചേത രോചയാതാം രോചേ അരുചത് അരുചതാം അല്ല ആശ്രം രോചശിഷ്ട അരുചത് അരുചതാം അരുചൻ അരുച അരുചതം അരുചത അരുച അരുചാവ രോജിഷ് അരോചിഷ്ട അരോചിഷാതാം അരോചിഷത അരോചിഷ അരോചിധ്വം അരോചിഷി അരോചിഷ്വഹി അരോചിഷ്യത അരോചിഷ്യതാം അരോചിഷ്യന്ത ഇഷ്ടം ദീപ്തി രോചതെ ശോഭിക്കുന്നു വരും ഇഷ്ടം മഹ്യം രോചത്തെ അവിടെ ജിക്ഷിഷ്വത ഇതി ഏകേൻ എങ്ങനെ ഞിക്ഷിത ഏക, അങ്ങനെ ചിലത് പറയുന്നു. നിഷിത എന്നുള്ളതിന് പകരം ചില ധാതു പാഠത്തിൽ ഇങ്ങനെയുണ്ട്, അങ്ങനെ ക്ഷിത. രണ്ടും വേറെ വേറെയാണോ ഒരേ ധാതുവിന് രണ്ട് രൂപം പറയുന്നു? വേറെ വേറെ ധാതുവായി പറയുകയാണോ ഒരേ ധാതുവിന് രണ്ട് രൂപം? നിഷിത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? സ്നേഹന മോചനയോഹോ മോഹനയോഹോ. അവിടെ പാഠം ചില ഒരു പഠിച്ചിരിക്കുന്ന ഷിതയ്ക്ക് പകരം എങ്ങനെ ക്ഷിത. ഇവ രണ്ട് ധാതുക്കളായി, രണ്ടു തരത്തിലുള്ള രൂപങ്ങളായി. അന്യ എന്നർത്ഥം, ഏക എന്ന് വെച്ചാൽ അന്യ. ചില അങ്ങനെയും പറയുന്നു, രണ്ടു തരത്തിലുള്ള രൂപങ്ങളുണ്ടെന്നർത്ഥം. ഗുണപരിവർത്തനേ, ഇതിൽ നിന്നാണ് നിങ്ങളുടെ ഘോട ഉണ്ടായത്. ആരുടെ? ഇവരുടെ. ഇതിൽ നിന്നാണ് പരിവർത്തനം, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുക, ഓടുക, അതിൽ നിന്നാണ്. ഘോടത്തെ ലിട്ടിലെ അഭ്യാസത്തിൽ ശേഷിക്കുന്ന ഏതാണ്? കൊണ്ട് കൊണ്ട് ഗൂന്നിരിക്കുമ്പം എന്ത് വരുന്നു? സൂത്രം ഗോസ് വരുന്നു. അഭ്യാസേ ചർച്ച വരുമ്പം ഏത് വരുന്നു? ജാവരും. ജാവരും എന്ന് പറഞ്ഞാൽ മൂന്ന് നാലാണ്. നാലിന് ഏത് വർഗം വരും? വർഗത്തിലെ മൂന്ന് വരും. ഇപ്പൊ ജുഗുടേ ജുഗുടാതെ ജുഗുടുരേ ജുഗുഡുഷേ ജുഗുടാതെ ജുഗുഡിദ്വേ ജുഗുടേ ജുഗുടിയോ ജുഗുടിയ ഘോടിത ഘോടിതാരോ ഘോടിതാര ഘോടിദാസേ ഘോടിദാസേ ഘോടിദാഹേ ഘോടിദാസ ഘോടിഷ്യതേ ഘോടതാം പിന്നെ ഞാൻ പറഞ്ഞാലേ ശരിയോ? അഘോടത അഘോടേതാം അഘോടന്ത അഘോടത അഘോടേതാം അഘോടധ്വം അഘോടേ അഘോടാവഹി ഘോടേത മുഴുവൻ പറഞ്ഞ ഗുഡിഷീയ ഗുഡിഷീവൈ അടുത്ത് അഘുടത് അഘുടത് അഘുടതാം അഘുടൻ അഘുട അഘുടതം അഘുടത അഘുട ഘോടിശിഷ്ട അഘോടിഷ്ട. അത് കഴിഞ്ഞല്ലോ എന്താണ് ചോദ്യം? വിധിലിംഗ് എങ്ങനെ? വിധിലിംഗനെ പറഞ്ഞല്ലോ, അങ്ങനെയാണ് ഘോടേത. പിന്നെന്താ? അഘോടിഷ്ട അഘോടിഷാതാം അഘോടിഷത അഘോടിഷ്ട അഘോടിഷാതാം അഘോടി അഘോടി അഘോടിഷ്യത അഘോടിഷ്യതം അഘോടിഷ്യന്ത അടുത്ത് വരുന്നത് ശുഭദീപ്തുവാണ്. പക്ഷെ ഇവിടെ ഒരു മൂന്ന് ധാതുക്കൾ രിട്ട് രുട്ട് ലുട്ട്, മൂന്ന് ധാതുക്കൾ വരദരാജ പണ്ഡിതർ വിട്ടു കഴിഞ്ഞു. ഇവിടെ ദ്വിധാതിയിലെ മൂന്നെണ്ണം അത് വിട്ടതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ലാഭം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലാഭവും. ഇത്രയും പറയാമെങ്കിൽ മൂന്ന് ധാതു കൂടെ പറഞ്ഞൂടെ എന്താ ദോഷം? 22 ധാതുക്കളിൽ 19 പറയാമെങ്കിൽ മൂന്നും കൂടെ പറഞ്ഞൂടെ? എന്തുകൊണ്ടോ മൂന്ന് ധാതുക്കൾ വിട്ടുകളഞ്ഞു. ആ വിട്ടുകളഞ്ഞതിന് യാതൊരു സമാധാനവും പറഞ്ഞിട്ടില്ല, പറയാനും പറ്റത്തില്ല. എന്തായാലും അദ്ദേഹം വിട്ട സ്ഥിതിക്ക് നമുക്കും വിടാം. ചിട്ട് രുട്ട് ലുട്ട് രട്ട് രുട്ട് രണ്ട് ടകാരം അവസാനത്തത് ടവർഗത്തിൽ ആദ്യം, അടുത്തത് ടവർഗത്തിൽ ദ്വിതീയം. പ്രതിഭാതെ വിട്ടുകളഞ്ഞുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് എന്തിനോ വിട്ടു, വിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും പറയാമെങ്കിൽ ദ്വിധാതി മുഴുവൻ പറയാമെങ്കിൽ എന്തിനാ മൂന്ന് ധാതു വിടുന്നു, വിട്ടു അത്രയാണ്. പിന്നെ അധികം പ്രചാരത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്ന പല ധാതുക്കളും പ്രചാരത്തിലൊന്നുമില്ല. നിക്ഷിത ഒന്നും പ്രചാരത്തിലുള്ളതല്ല. സ്വേദതയെ വേർക്കുന്നു, അത് പ്രചാരത്തിലാണ്. സേതുതേ എന്ന് പറയുന്നതാണ് വിയർക്കുക, മോചനം, സ്നേഹന മോചനാർത്ഥം അങ്ങനെ ഉപയോഗിക്കുന്നത്. പത്തൊമ്പതുണ്ട്. അങ്ങനെ എന്താണ് ഇവിടെ 20 ധാതുക്കൾ കൊടുത്തു മൊത്തം. അതൊന്ന് ഇരട്ടിച്ചു, അതിന് നമ്പരിട്ടില്ല. അത് തന്നെ ഒന്ന് തന്നെ മാറിയിരിക്കുകയല്ലേ. ക്ഷിതാചേത്യേക അതിന് നമ്പർ കൊടുത്തില്ല. അടുത്ത് വരുന്നത് ശുഭദീപ്തവും ധാരാളം ഉപയോഗിക്കുന്നതാണ്. ശോഭദേ ശുഭേദേ ശുഭന്തി ശുഭദേ ശുഭ ശോഭയൊക്കെ എഴുതിയെന്നാണ് ഉണ്ടാകുന്നത്. ശുശുഭേ ശുശുഭാദേ ശുശുഭിരേ ശുശുഭിഷേ ശുശുഭാദേ ശുശുഭിദ്വി ശുശുഭേ ശുശുഭ്യോഹി ശോഭിത ശോഭിതാരോ ശോഭിതര ശോഭിതാസി ശോഭിതാസാഹി ശോഭിതാ ശോഭിതാഹി ശോഭിതാസഹി ശോഭിഷ്യതേ ഭകാരാന്തത്തിന് അനിട്ട ധാതുക്കൾ ഏതൊക്കെയാണ്? ലഭ് രഭ് ലഭ് മൂന്ന് ധാതു. അപ്പൊ ഇത് സേട്ട് ചെയ്യുന്ന ശോഭതാം ശോഭന്ധം ശോഭ ശോഭേതാം ശോഭത്വം ശോഭ ശോഭ ശോഭ അശോഭത അശോഭന്ധം അശോഭദാഹ അശോഭേദ അശോഭ ശോഭിഷ്ടോഭിഷീയാസ്താം ശോഭിഷീരൻ ശോഭിഷ്ട ശോഭിഷീയാസ്താം ശോഭിഷീധം ശോഭിഷീയ ശോഭിഷീ അശുഭത് അങ്ങ് വരുന്ന വർഷത്തിൽ അശുഭത് അശുഭതാം അശുഭൻ അശുഭ അശുഭതം അശുഭത അശുഭം അശുഭം അശോഭിഷ്ട അശോഭിഷതാം അശോഭിഷത അശോഭിഷ്ട അശോഭിഷ്ട അശോഭിഷി അശോഭിഷ്വഹി അശോഭിഷ. പിന്നെ അടുത്തത് അശോഭിഷ്യത അശോഭിഷ്യതാം അശോഭിഷ്യന്ത അശോഭിഷ്യത അശോഭിഷ്യത അശോഭിഷ്യ അശോഭിഷ്യവഹി അശോഭിഷ്യ. ഇതുപോലെ തന്നെയാണ് ക്ഷുഭം, ഒരു വ്യത്യാസമില്ല. ക്ഷോഭതേ ഇതും സാധാരണ ഉപയോഗിക്കുന്നതാണ്. ക്ഷോഭം ക്ഷോഭതേ ക്ഷോഭേരേ ക്ഷോഭന്തേ ക്ഷോഭസേ ക്ഷോഭേരേ ക്ഷോഭദ്വി ക്ഷോഭേ ക്ഷോഭേ. ലിട്ടിൽ ഏത് വർണ്ണോ ശേഷിക്കുന്നത്? കാ. അപ്പൊ എന്തോരും ചുക്ഷുഭേ ചുക്ഷുഭാതേ ചുക്ഷുഭിരേ ചുക്ഷുഭിഷേ ചുക്ഷുഭാതേ ചുക്ഷുഭിദ്വേ ചുക്ഷുഭേ ചുക്ഷുഭിവഹേ ചുക്ഷു ക്ഷോഭിത ക്ഷോഭിതാരോ ക്ഷോഭിതാര ക്ഷോഭിതാസേ ക്ഷോഭിതാസാധേ ക്ഷോഭിതാധ്യേ ക്ഷോഭിതാഹേ ക്ഷോഭിതാസുഹേ അടുത്തു വരുന്ന നഭു ധാതുവാണ്. നഭു തുപ ഹിംസായ, ഹിംസിക്കുക. അപ്പോ നഭില് ഏത് സൂത്രം വരുന്നു? നോ ന ധാത്വാദേഹി നസ്യ നസ്യ നസ്യ. അപ്പൊ നഭാവ് നഭതേ നഭേതേ നഭന്തേ നഭസേ നഭേതേ നഭേ നഭേ നഭാവേ നഭാവ്. ലിട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, വിശേഷിച്ച് വരുന്ന സൂത്രം ഏതാണോ അത് ധ്യാനാദേശാദേർ ലിഡി. ഇവിടെ നോ ന പ്രകാരം നകാരത്തിന് നകാരം വന്നാലും അത് ലൺ നിമിത്തമല്ല. അതായത് മധ്യാനാദേശാദേ ലഡി എന്ന് പറയുന്ന സൂത്രത്തിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? ലണ്ണിമിത്താദേശാധികം നഭവതി യദംഗം തദംഗസ്യ അത ഏകൽ മധ്യസ്യ അത ഏത്വം അഭ്യാസ ലോപസ്ഥ. അഭ്യാസം പോയി. നഭിലാകാരത്തിന് ഏത്വം വന്നു. നേഭേ നേഭാതേ നേഭിര, അത് ശ്രദ്ധിക്കണം, രൂപത്തിന് വ്യത്യാസമുണ്ട്. നേഭേ നേഭാതേ നേഭിരേ നേഭിഷേ നേഭാതേ നേവിദ്വേ നേഭേ നേവിവഹേ. അടുത്തു വരുമ്പോ എന്ത് വരുന്നു? നഭിത നഭിതാരോ നഭിതാര നമിതാസ് നമിതാസാതേ നഭിതാദ്വേ നമിതാഹേ. നഭിഷ്യതേ നമിഷ്യതേ നമിഷ്യന്തേ നമിഷ്യസേ നമിഷ്യതേ നമിഷ്യ. നഭതാം നഭേദാം നഭന്താം നഭസ്സു നഭേദാം നഭദ്ധും നഭൈ അനഭത അനഭേദാം അനബന്ധ അനബദ്ധാഹ അനഭേദാം അനബദ്ധും അനഭൈ അനുഭാവഹി നഭേദ നഭേയാദാം നഭേരൻ നഭേദാ നഭേയാദാം നഭേദ്ധും നഭൈ. നഭിശിഷ്ട നഭിഷീയാസ്താം നഭിഷീദ്ധും നഭിഷീയ നഭിശിഷ്ട നഭിഷീയാധ്വാം നഭിഷീ നഭിഷീദ്ധും നഭിഷീ നഭിഷീ. അനഭത് അങ്ങ് വരും. അനഭത് അനബദാം അനഭന്ന അനുഭ അനുഭ അനുഭ അനുഭ അന്നഭിഷ്ട അന്നഭിഷ്ട അന്നഭിഷാദാം അന്നഭിഷത അന്നഭിഷ്ട അന്നഭിഷാദാം അനഭിദ്ധും അനഭിഡ്ഢും അനഭിഷ അനഭിഷ്വഹി അനശ്വഹി. അനഭിഷ്യത അനഭിഷ്യന്ത അനുഷിത അനുഭിഷ അനുഭിഷ്യവഹി. അടുത്ത് നഭ് തുഭൂടെ ഉണ്ട്. തുഭ് വ്യത്യാസമൊന്നുമില്ല, ഇവിടെ ഗുണം വരുന്നു എന്നുള്ളേ ഉള്ളൂ. തോഭതേ തോഭേദേ തോപന്ധേ തുഭസേ തോഭേദേ തോഭേ തുഭാവേ തുതുഭേ തുതുഭാദേ തുതുവിരേ തുതുഭിഷേ തുതുവാദേ തുതുവിദ്വേ തുതുഭേ തുതുവിഹേ തോവിത തോവിതാരോ തോവിതാര തുവിദാസേ തുവിദാസാധേ തുവിദാഭേ തോവിതാഭേ തോവിദാസേ തോഭിഷ്യതേ തോഭിഷ്യതേ തോഭിഷ്യന്തേ തോഭിഷ്യതേ തോഭിഷ്യ തോഭിഷ്യേ തോഭിഷ്യേ തോഭിഷ്യാഹേ തോഭദാം തോവേദാം തോബന്ധാം തോപസ്വ തോവേദാം തോപധ്വം തോഭൈ തോഭവൈ അതോവത അതോഭേദാം അതോബദ്ധ തോവേദാം അതോവേ തോഭേദ തോഭേയാദാം തോഭേരൻ തോഭേദഃ തോഭേയാദാം തോഭേധ്വം തോഭേയ തോവിശിഷ്ട തോവിഷീയാസ്താം തോവിഷീരൻ തോവിശിഷ്ട തോവിഷീയാസ്താം തോവിഷീധ്വം തോവിഷ അതുപദ് അതുഫത് അതുഭദാം അതുഭൻ അതുഭ അതുപദം അതുപദ് അതുഭം അതോവിഷ്ട അതോഭിഷാദം അതോഭിഷത അതോഭിഷ്ട അതോഭിഷാദം അതോഭിധ്വം അതോഭിധ്വം അധോഭിഷ്യ അതോഭിഷ്യ അതോഭിഷ്യ അതോഭിഷ്യത അതോഭിഷ്യതാം അതോഭിഷ്യന്ത അതോഭിഷ്യത അതോഭിഷ്യതാം അവസ്രംസനെ തെറിച്ചു പോവുക. സ്രംസത്തെ സ്രംസത്തെ സംസേദ തീർന്ന ഞമ്മുണ്ടായിരുന്ന തീർന്ന ലിട്ടില് ശ്രംസ് ശ്രംസ് ദിത്വം വന്നു കലാധീഷം വരുമ്പോ എന്ത് വരുന്നു സസ്രംസേ സംസ്രംസ് എന്ന് പറയുന്ന കിത്താണ് ഏ സൂത്രപ്രകാരം അസംയോജിട്ട് കിത്തായി കഴിഞ്ഞാൽ ശ്രംസിലെ ഈ അനുസ്വാരം ലോപിച്ചു പോണം. ഏ സൂത്രപ്രകാരം അനുദാഹലബുദ്ധായ കിങ് തി എന്താണ് എന്റെ വൃത്തി അലന്താനാം ഇത് അലന്തമാണ് അനിതാം ഇത്തില്ല അങ്കാനാം അങ്കാനാം ബുദ്ധായ നസ്യ ലോകസ്യാദ് ഇത് കിത്തും കിത്തും പരവരിക്കുമ്പം രണ്ടു കാര്യം പറയുന്നുള്ളൂ. ഒന്ന് നകാരത്തിന് ലോകം വരും, പിന്നെ പരത്തിൽ ഞിത്തല്ലെങ്കിൽ ഞിത്ത് വേണം. ഇവിടെ ആദ്യം നോക്കേണ്ട പരത്തിൽ കിത്തുണ്ടോ എന്നുണ്ടോ? സമയമുള്ളതുകൊണ്ട് കിത്തില്ല ഉണ്ടാ ശ്രംസ്. ഇവിടെ സമയമുള്ളതുകൊണ്ട് കിത്ത് പരത്തില്ല ഉണ്ടാ സമയമുണ്ടോ? ഇവിടെ സമയം ഉണ്ടോ? സൂക്ഷിച്ച് നോക്കിയിട്ട് പറയണം. ആദ്യമേ ഉള്ളു. ഏതൊക്കെ സമയോഗ അക്ഷരങ്ങൾ ഇവിടെ? രേഫോ അനുസ്വാരം. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയരുത്. ശ്രംസ് സംയോഗത്തിന്റെ പരത്തിലിരിക്കുന്ന ലിട്ടിനെ കിത്ത് ആകോ? അകത്തില്ല. ഇവിടെ സംയോഗത്തിന്റെ പരത്തിൽ എന്തുണ്ട്? ലിട്ടുണ്ട്. അതുകൊണ്ട് കിത്താവുന്നില്ല. പിന്നെ നോക്കേണ്ടത് അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? നകാരത്തിന് ഇവിടെ നകാരം ഉണ്ടോ? ഉണ്ടോ? അനുസ്വാരം നകാരത്തിന് അനുസ്വാരം വന്നാണ് നകാരജൗ അനുസ്വാര പഞ്ചമോ ജരിതാദിഷു സകാരജ സകാര ചേ ഷട്ടവർഗ തവർഗജ. ഒരു പാട്ട് ഞാൻ മുമ്പ് പാടിയിട്ടുണ്ട്, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആവശ്യം വരും. എവിടെയാണ് ഇത് പറഞ്ഞത്? അഞ്ചു ധാതു അഞ്ചു. അവിടെ ഇരിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് നഗാരത്തിന് അനുസ്വാര പരസവർണം എന്നാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇത് ധാതുക്കളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ മനോഹരമായ ഒരു പാട്ട് ആരോ പാടിയത്. നമ്മൾ പഠിച്ചു വച്ചിരുന്ന എല്ലായിടത്തും ഉപകാരം വരും. അങ്ങനെ നകാരജൗ അനുസ്വാര പഞ്ചമോ ജലിതാദിഷോ സകാരജ ശകാര ചേ ഷട്ടവർഗ തവർഗജ. എന്തെങ്കിലും പിടികിട്ടിയ? ആദ്യത്തെ ഭാഗം മാത്രം നോക്കാം. നകാരജൗ അനുസ്വാര പഞ്ചമോ ജലിതാദിഷു ധാതുഷു ധാതുക്കളിൽ നകാരജൗ നകാരത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ജനിക്കുന്നതാണ് അനുസ്വാരവും പഞ്ചമവും. പഞ്ചമം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോ ജല പരവരിക്കുന്നു. അതായത് ഒരു ധാതുവിൽ ജലപരമിരിക്കുമ്പോ പൂർവത്തിൽ കാണുന്ന അനുസ്വാരവും പഞ്ചമവർണങ്ങളും നഗാരത്തിൽ നിന്ന് വന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ നഗാരത്തിന് ഏ സൂത്രം പ്രവർത്തിക്കും? അങ്ങനെയുള്ളിടത്ത് നശ്ച അവദാന്തസ്യ ജലി പ്രകാരം അനുസ്വാരം വന്നിട്ട് അനുസ്വാരസ്യ പരസവർണ ഒന്നായിരിക്കും എന്നാണ്. ഇവിടെ നമുക്ക് ബാക്കി പിന്നെ നമ്മൾക്ക് പറയാം. അതിന്റെ ബാക്കി ഇവിടെ വരുന്നുണ്ട്. ശ്രംസു ശ്രംസ് ധാതുഷു, ഇത് ധാതുവാണ്. ജലി സകാരം ജല്ലിപ്പെടുമോ? പൂർവത്തിൽ എന്ത് കാണുന്നു? ഇത് നഗാരത്തിൽ നിന്ന് വന്നാണ് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ കണ്ടാൽ, കാരണം ഇവിടെ സ്രാനസ് എന്നിരുന്നു, നശ്ചപദാന്തസ്യ ജലി അനുസ്വാരം വന്നു. അനുസ്വാരസ്യ പരസവർണ എന്തുകൊണ്ട്? എന്തുകൊണ്ട് വന്നില്ല പരസവർണം? എന്താ പറയുക, ഇവിടെ ഇരിക്കുന്ന സാ എയ്യപ്പെടുവോ? ശേഷസ്വര. അപ്പോ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം വേണ്ടിയിട്ടാണ് ഇത് അഞ്ച് ധാതുവിലാ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ എന്തു വരുന്നു? ഇവിടെ പക്ഷെ സംഗതി എല്ലാം ഒത്തു വന്നിട്ടുണ്ട്, നഗാരം ലോപിക്കേണ്ടതാണ്. പക്ഷെ പരത്തിൽ എന്തില്ല? കിത്തില്ല. പൂർവത്തിൽ സമയവും വന്നുകൊണ്ട് പരത്തിൽ കിത്തില്ല, അതുകൊണ്ട് ലോപിക്കുന്നില്ല. ആണ് ഒരു സൂത്രം പാണിനി ഉണ്ടാകുമ്പോൾ എന്തെല്ലാം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. സസ്രംസേ സസ്രംസാദേ സസ്രംസിരേ സസ്രംസ്തിഷേ സസ്രംസാദേ സസ്രംസിദ്ധേ സസ്രംസേ സസ്രംസിവഹേ സസ്രംസിവഹേ. സകാരാന്തത്തിലായിട്ട് ധാതുക്കൾ ഏതൊക്കെയാണ്? ഖസ്വസതി രണ്ടേ രണ്ട്. ഇത് വരുന്നില്ല. അപ്പൊ ഇതിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ശ്രംസിലെ അനുസ്വാരം എന്ന് പറയുന്നത് നഗാരത്തിന് അനുസ്വാരം വന്നതാണ്. ആ അനുസ്വാരത്തിന്റെ പരത്തിൽ സകാരം ഇരിക്കുന്നത് രണ്ടും കൂടെ ചേർന്ന് സംയോഗമാണ്. സംയോഗമായതുകൊണ്ട് പരത്തിലിരിക്കുന്ന ലിട്ട് കിത്ത് ആകുന്നില്ല. അതുകൊണ്ട് അനീത അലോദായ ഹിന്ദി പ്രകാരം ഈ അനുസ്വാരത്തിന് ലോപം വരുന്നില്ല. ഇത്രയും അറിഞ്ഞിരിക്കുന്നു. എന്തിന് അനുസ്വാരത്തിന് എങ്ങനെ അനുസ്വാരത്തിന് മകാരം വെച്ചെഴുതുന്നു? അനുസ്വാരത്തിന് മകാരം വെച്ചെഴുതുന്നു. അങ്ങനെ എവിടെയാണ് കണ്ടിട്ടുള്ളത്? അം ആ നമ്മൾ ആദ്യം പഠിച്ചില്ലേ? അം അഹ അമ്മന്നിടത്ത് മകാരമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ മാ പകുതി വെച്ച് എഴുതുന്ന എവിടെയാ? മാ എഴുതുന്ന എവിടെയാണ്? പരമായിട്ട് സ്വരം പരമായിട്ടിരിക്കുമ്പോഴാണ്. മകാരം എവിടെ എഴുതും? രാമം. ഇവിടെ എന്തെഴുതുന്നു? രാമം എന്നുള്ളത് മുഴുവൻ എഴുതും. രാമം എന്താണ്? പദാന്തം. പദാന്തമാണ്, സ്വരമില്ല. രാമം ഇവിടെ അനുസ്വാരം എഴുതുമോ? അവിടെ എഴുതുമോ? അനുസ്വാരം എഴുതണമെങ്കിൽ എന്ത് വേണം? കല്ല് പരത്തിൽ വേണം. അങ്ങനെ വരുന്നിടത്താണ് മകാരം എഴുതുന്നത്. അല്ലെങ്കിൽ മകാരം പകുതി എഴുതുന്നത് സംയോഗ സംയുക്തം അംബ അംബ അവിടെ അതെ അവിടെ ഇത് എഴുതുന്നു. അവിടെ അനുസ്വാരമാണോ? ഇപ്പൊ എന്താണെന്നുള്ളതാണ് അപ്പോ അവിടെ അനുസ്വാരത്തിന് എഴുതില്ല എന്നുള്ളതാണ് പറയുന്നത്. അനുസ്വാരത്തിന് എന്ത് ചെയ്യും? അനുസ്വാര ചിഹ്നം വിടും. അനുനാസികമാണെങ്കിൽ അനുസ്വാസിയ ചിഹ്നം വിടും. അല്ല പരത്തിൽ പരസവർണം വരികയാണെങ്കിൽ അവിടെ എന്തെഴുതും? അത് മകാരമാണ്, അനുസ്വാരമല്ല. അംബ അവിടെ അംബസ് അനുസ്വാരം എപ്പോഴും കുത്തിട്ട് തന്നെ കാണിക്കുന്നു. അതിന് വേറെ ലിപിയില്ല, ഒരു കുത്ത്. മറ്റൊരു മകാരം തന്നെയാണ്. അത് രണ്ടും തിരിഞ്ഞു പോരു, ചോദിച്ചതെന്നായി എന്താണ്, ചോദിച്ചതെന്നായി തിരിഞ്ഞു പോരു.